അസ്തമനം അസ്തമനം അസ്തമനം ആനന്ദപുരി സൂര്യൻ്റെ അസ്തമനം ഇരുളിൻ്റെ പാശങ്ങൾ തകർത്തൊരു പ്രകാശകിരണത്തിൻ അസ്തമനം ഇരുളിൻ്റെ പാശങ്ങൾ തകർത്തൊരു പ്രകാശകിരണത്തിൻ അസ്തമനം അസ്തമനം അസ്തമനം അസ്തമനം ആനന്ദമാം ജീവിതത്തേജോരൂപം അങ്ങകലെ വിണ്ണില ആനന്ദമാം ജീവിതത്തേജോരൂപം അങ്ങകലെ വിണ്ണില സ്വർഗസിയോനിൽ വെഞ്ചിറകുമായി പറന്നകന്നു താതൻ പറന്നകന്നു സ്വർഗസിയോനിൽ വെഞ്ചിറകുമായി പറന്നകന്നു താതൻ പറന്നകന്നു അസ്തമനം അസ്തമനം അസ്തമനം ദുഃഖത്തിൻ കാളിവ നഷ്ടഭാവം ആനന്ദപുരിയാക്കി മൂടി ദുഃഖത്തിൻ കാളിവ നഷ്ടഭാവം ആനന്ദപുരിയാക്കി മൂടി മനസ്സുകൾ വിതുമ്പി മിഴിനിറഞ്ഞൊഴുകി അസ്തമനം അസ്തമനം അസ്തമനം മറഞ്ഞിട്ടും മറയാത്ത ദിവ്യരൂപം വസിക്കുന്നു എന്നും തലയറിലായി മറഞ്ഞിട്ടും മറയ കാത്ത ദിവ്യരൂപം വസിക്കുന്നു എന്നും തനയരിലാ. സ്വർഗക്കനാനിൽ നാഥനോടെന്നും യാചിക്കണമേ താദാനീ. സ്വർഗക്കനാനിൽ നാഥനോ അസ്തമനം അസ്തമനം അസ്തമനം. ആനന്ദപുരി സൂര്യന്റെ അസ്തമനം, ഇരുളിന്റെ പാശങ്ങൾ തകർത്തൊരു പ്രകാശകിരണത്തിൻ അസ്തമനം. ഇരുളിൻ്റെ പാശങ്ങൾ തകർത്തൊരു പ്രകാശകിരണത്തിൻ അസ്തമനം. അസ്തമനം അസ്തമനം അസ്തമനം.